തൃതീയാധ്യായം അഷ്ടമ ബ്രാഹ്മണം അഷ്ടമമന്ത്രം സഹോവാച ഏതന് വൈ തദക്ഷരം ഗാർഗീ ബ്രാഹ്മണാഭിവദന്തി അസ്തൂലം അനണു അഹ്രസ്വമദീർഘം അലോഹിതമസ്നേഹം അച്ഛായമതമോ അവായുനാകാശം അസംഗമരസം ആഗന്ധം അച്ചക്ഷുഷ്കം അശ്രോത്രം അവാഗ്മനോ അതേജസ്കം അപ്രാണം ആമുഖം അമാത്രം അനന്തരമബാഹ്യം അസ്ഥൂലം അനണു എന്നിങ്ങനെ പറഞ്ഞ് നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധത്തിലൂടെ എങ്ങനെ അക്ഷരത്തെ സിദ്ധിക്കും, അതാണ് ഇവിടുത്തെ ചർച്ചാവശ്യം. നിഷേധം എന്ന് പറയുമ്പോൾ അഭാവമാണ്. സർവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അശൂന്യമാണ്. അതിലൂടെ ഈ ഇവിടെ പറയുന്ന തത്വത്തെ അക്ഷരത്തെ എങ്ങനെ ശ്രദ്ധിക്കും? എന്തുകൊണ്ട് ശ്രദ്ധിക്കില്ല? കാരണം തത്വത്തെ പറയുന്നത് അപ്രമേയം, അത് പ്രമയ്ക്ക് വിഷയമല്ല. പ്രമ എന്ന് പറയുന്നത് പ്രമാണജന്യം. പ്രമാണം എന്ന് പറയുന്നത് യഥാർത്ഥമായ അനുഭവം, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവേണ്ട ഉപായങ്ങൾ, അതിനാണ് പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യക്ഷം, അനുമാനം തുടങ്ങി. അപ്പോൾ അതിലൂടെ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകും. യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമാകുന്നതിനാണ് പ്രമേയമെന്ന് പറയുന്നത്. പുസ്തകം പ്രമേയമാണ്. ചക്ഷുരിന്ദ്രിയമെന്ന പ്രമാണത്തിലൂടെ ഇത് പ്രമയ്ക്ക് വിഷയമാകും, യഥാർത്ഥ അനുഭവത്തിന് വിഷയമാകും. ഇവിടെ പറയുന്ന ആത്മതത്വം അതിനെ അപ്രമേയം എന്നാ സർവത്ര പറയുന്നു. അപ്രമേയമായിരിക്കുന്ന ആത്മതത്വത്തെ ഈ നിഷേധത്തിലൂടെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? അല്ല, നിഷേധിച്ചാൽ എത്തിച്ചേരുന്ന ശൂന്യത്തിലാണ്. അതിന് സമാധാനമാണ് ഇവിടെ പറഞ്ഞത്. ആത്മതത്വം സ്വമഹിമയിൽ പ്രകാശിക്കുന്നതാണ്, അത് സ്വസ്വരൂപസ്ഥിതമാണ്, സിദ്ധസാധ്യമാണ്. അത് അതിൻ്റെ നിലനിൽപ്പിലോ അതിൻ്റെ അഭിവ്യക്തിയിലോ പ്രമാണങ്ങളെ ആശ്രയിക്കുന്നില്ല. ആത്മതത്വത്തിൻ്റെ നിലനിൽപ്പ് അസ്തിത്വനെയുള്ള അതിൻ്റെ സ്ഥിതി, അങ്ങനെ അതിൻ്റെ സ്വയം പ്രകാശസ്ഥിതി, അതിൻ്റെ അഭിവ്യക്തി, സച്ചിദാനന്ദ രൂപത്തിലുള്ള അതിൻ്റെ അഭിവ്യക്തി, അത് മറ്റൊന്നിനെ അപേക്ഷിച്ചല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് പ്രമാണകാര്യമില്ല. അതാണ് അടുത്ത് പറയുന്നത്, സ്വതോ മാഫല രൂപത്വ കാര്യം പ്രമാണത. ഈ തത്വത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രമാണത്തിലൂടെ, അത് ശ്രുതിയായാലും ശരി പ്രത്യക്ഷാദികളായാലും ശരി, അതിനെ വിഷയമാക്കുന്ന ഒരു ബോധത്തെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രുതി നിരർത്ഥകമെന്നല്ല പറയുന്നത്, പ്രത്യക്ഷാദി പ്രമാണങ്ങളൊന്നും തന്നെ നിരർത്ഥകമെന്നല്ല. അത് വേറെ തരത്തിൽ പറയാൻ എന്താണോ, ഈ പ്രത്യക്ഷാദി പ്രമാണങ്ങളെല്ലാം, പ്രത്യക്ഷം, അനുമാനം, ബഹുമാനം, ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളെല്ലാം ഇതിനെ തന്നെ വെളിപ്പെടുത്തുന്നു, അങ്ങനെയും പറയും. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ധരിക്കരുത്. എല്ലാം ഇതിനെ വെളിപ്പെടുത്തുന്നു. പക്ഷേ അവിടെയൊന്നും ഇത് പ്രമാണഫലമായ, പ്രമാണജന്യമായ ഒരു ജ്ഞാനത്തിൻ്റെ വിഷയം എന്നുള്ള നിലയ്ക്ക് ഇത് വെളിപ്പെടുന്നില്ല. അതിൻ്റെ ആവശ്യത്തിനില്ല. ഏതുപോലെ ഇവിടെ പുസ്തകം ചക്ഷുരിന്ദ്രിയമാകുന്ന പ്രമാണം, ആ പ്രമാണജന്യമായ ജ്ഞാനം, ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ വിഷയമായി എനിക്കിത് വെളിപ്പെട്ട് ഞാൻ പറയുന്നു, ഞാനിത് ആ പുസ്തകത്തെ അറിയുന്നു. ഇത്തരത്തിൽ ഈ ഒരു പ്രക്രിയ ഇവിടെ ആവശ്യമില്ല. അതാണ് പറയുന്നത് എൻ്റെ താല്പര്യം. എന്തുകൊണ്ട് സ്വതോ മാഫലരൂപത്വ, ഈ പ്രമാണഫലമായിരിക്കുന്ന ജ്ഞാനം, അറിവ്, ബോധം, സംവിത് എല്ലാം പര്യായ ശബ്ദങ്ങൾ. ആ സംവിത് സ്വരൂപമാണിത്. ആ സംവിത് സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മറ്റ് ഒന്നിൻ്റെയും കാര്യമല്ല. സംവിസ്വരൂപമായിരിക്കുന്നുണ്ട്. സംവിസ്വരൂപം ഒരിക്കലും കാര്യമാകുന്നു. ആകാശം, ആകാശസ്വരൂപം ഒരിക്കലും കാര്യമാകുന്നു. പക്ഷേ നമുക്ക് പറയാം, മുറിക്കകത്തുള്ള ആകാശം, മുറിക്ക് പുറത്തുള്ള ആകാശം, പാത്രത്തിനകത്തുള്ള ആകാശം, അങ്ങനെ പാത്രം, ചുവരുകൾ തുടങ്ങിയ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ആകാശത്തിനെ ഇങ്ങനെ പലതായി വിവരിക്കുന്നുണ്ടെങ്കിലും അവിടെ ആകാശം ഭിന്നമാകുന്നുണ്ട്. സ്വരൂപത്തിൽ ഭേദമില്ല. സ്വരൂപത്തിൽ ഭേദമില്ലെങ്കിലും എന്തുകൊണ്ടെങ്കിലും വ്യവഹരിക്കുന്നു, ഒരു ഉപാധികളെ സ്വീകരിക്കുന്നു. ഭിത്തി, പാത്രം തുടങ്ങിയ ഉപാധികളെ സ്വീകരിക്കുന്നുകൊണ്ട് അവിടെ ഭേദവ്യവഹാരം സംഭവിക്കുന്നു. ആ ഭേദവ്യവഹാരം എന്നുള്ളതുകൊണ്ട് തന്നെ, അത് ഔപാധികം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ പരമാർത്ഥ ഭേദമില്ല. അതുകൊണ്ടാണ് അതിന് വ്യവഹാരം എന്ന് പറയുന്നത്. അവിടെ കാൽപ്പനികമായൊരു ഭേദമുണ്ട്. പരമാർത്ഥ ഭേദമില്ല. അതുപോലെ ഇവിടെ ഈ അറിവ് എന്ന് പറയുന്നതിനും മാഫലരൂപത്തിലുള്ള അറിവ്, അതായത് ഓരോ വിഷയങ്ങളെയും അറിയുമ്പോഴും ഇതിന്നതാണ് ഇതിന്നതാണെന്ന് ബോധിപ്പിക്കുന്ന അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അതാണ് മാഫലം എന്ന് പറയുന്നത്. അറിവെന്താ ചെയ്യുന്നത്? ഈ വിഷയം പരമാർത്ഥമാണെന്ന് ബോധിപ്പിക്കുന്നു. ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, എന്നിങ്ങനെ വസ്തു യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കുന്ന അറിവ്. വാസ്തവത്തിൽ ഈ അറിവ് എന്താണ്? നമ്മൾ പറയും ഈ അറിവ് ഇതാ ഉണ്ടായി, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി, അത് പോയി ഇതാ മേശയെക്കുറിച്ചുള്ള അറിവുണ്ടായി, അങ്ങനെ ഉണ്ടായി മറയുന്ന അറിവാണ്. ഇതുണ്ടായി മറയുന്നത് കൊണ്ട് തന്നെ ഒന്ന് മാറി ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോന്നിൻ്റെയും പിന്നിൽ പ്രമാണം പ്രവർത്തിക്കുന്നു. ചക്ഷുരേന്ദ്രിയത്തിലൂടെ രൂപജ്ഞാനമുണ്ടായി, ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദജ്ഞാനമുണ്ടായി, അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിലൂടെയും ഓരോ ജ്ഞാനം ഉണ്ടാകുന്നു. ഈ ജ്ഞാനങ്ങൾ ഓരോന്നും ഒന്ന് നിൽക്കുന്നിടത്തും മറ്റൊന്നില്ല. ശബ്ദജ്ഞാനം ഉള്ളിടത്ത് അവിടെ രൂപജ്ഞാനമില്ല, മാറിപ്പോയി മാറിപ്പോകുന്നു. അതുകൊണ്ട് ഈ ജ്ഞാനം പരമാർത്ഥമല്ല. ഇതിൽ നിന്ന് വേറിട്ടിനിയൊരു ജ്ഞാനമുണ്ട്, തൻ്റെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം, അതാണ് പരമാർത്ഥം എന്ന് സാധാരണഗതി പറയും. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഈ എല്ലാ ജ്ഞാനവും പരമാർത്ഥം തന്നെയാണ്. രൂപജ്ഞാനവും രസജ്ഞാനവും ഗന്ധജ്ഞാനവും പ്രപഞ്ചജ്ഞാനവും എന്ന് പറയുമ്പോൾ നമ്മൾ ചുരുക്കി പറയുന്നത് അങ്ങനെയാണ്. രൂപജ്ഞാനം, രസജ്ഞാനം, ഗന്ധജ്ഞാനം, സ്പർശജ്ഞാനം എന്നിങ്ങനെ. അവിടെ ഈ ജ്ഞാനങ്ങളെല്ലാം തന്നെ പരമാർത്ഥമാണ്. ഇതാണ് മാഫലരൂപത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ഒരു ജ്ഞാനവും സ്വസ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല. ഏകമായ ജ്ഞാനം തന്നെയാണ് ഈ തരത്തിൽ അനുഭവപ്പെടുന്നത്. എങ്ങനെ? ഉണ്ടായി, നിലനിന്ന്, നശിച്ചു എന്നനുഭവപ്പെടുന്നത് ഏകമാണ്. അത് നിത്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അതിൽ ഈ ഉത്പത്തി, സ്ഥിതി, നാശം അനുഭവപ്പെടുന്നു? പറയുന്നത് ജ്ഞാനത്തിലല്ല അനുഭവപ്പെടുന്നത്, ജ്ഞാനത്തിൻ്റെ ഉദയാസ്തമയങ്ങളല്ല നമ്മൾ അനുഭവപ്പെടുന്നത്. പിന്നെ എന്തിൻ്റെയാണോ ഈ പ്രമാണം, അതായത് ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ, വിഷയം, ശബ്ദാദി വിഷയങ്ങൾ, ഇതിൻ്റെ പരസ്പര ബന്ധം, ഇതെല്ലാം കൊണ്ട്, ഇതിന് ഉപാധികളെന്ന് പറയുന്നു, ഇതെല്ലാം കൊണ്ട് ആ ജ്ഞാനത്തിൽ നമ്മൾ ആരോപിക്കുകയാണ്. ഇതാ ഇവിടെ ശബ്ദജ്ഞാനമുണ്ടായി, രൂപജ്ഞാനമുണ്ടായി, രസജ്ഞാനമുണ്ടായി, നശിച്ചു. വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഉണ്ടായി, നിലനിന്ന്, നശിക്കുന്നത് ജ്ഞാനമല്ല. പിന്നെന്താ അവിടെ അങ്ങനെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ സംഭവിക്കുന്നത്? ഈ പ്രമാണങ്ങൾക്ക്, വിഷയങ്ങൾക്ക്, പ്രമാണങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്, അതിനാണ് സന്നികർഷം എന്ന് പറയുന്നത്. ഈ സന്നികർഷത്തിന് മറ്റുമാണ് ഉത്പത്തിസ്ഥിതി നാശങ്ങൾ സംഭവിക്കുന്നത്. അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. എന്താണ് ആകാശം പോലെ? ഇവിടെ ആകാശത്തിന് ഉത്പത്തിസ്ഥിതി നാശങ്ങൾ സംഭവിക്കുന്നില്ല. പക്ഷെ പറയുന്നു ഇത് പാത്രത്തിലെ ആകാശമാണ്, ഇത് മുറിയിലെ ആകാശമാണ്, ഭിന്ന വസ്തുവിൻ്റെ അകത്തുള്ള ആകാശമാണെന്ന് പറയുന്നേ ഉള്ളൂ. ആകാശം എന്താണ്? ഭേദരഹിതമായി ഏകരൂപത്തിൽ, ഏകരസത്തിൽ, ഏക സ്വഭാവത്തിൽ, അത് നിസ്സംഗമായി സ്ഥിതി ചെയ്യുന്നു, നിർവികാരിയായി സ്ഥിതി ചെയ്യുന്നു. ആപേക്ഷികമായി അങ്ങനെ പറയാം. പരമാർത്ഥത്തിൽ അത് നശിക്കുന്നതാണെങ്കിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ചത് നിസ്സംഗമായി, നിത്യമായി, നിർവികാരിയായി സ്ഥിതി ചെയ്യുന്നു എന്നിലും അതിൽ ആരോപിക്കുന്നു. ഇത് ഇന്ന ആകാശമാണ്, ഇത് മറ്റൊരാകാശമാണ്. അതുപോലെ ഇവിടെ പറയുന്നു, ഇത് ഘടജ്ഞാനമാണ്, ഇത് പടജ്ഞാനമാണ്, ഇത് രൂപജ്ഞാനമാണ്, ഇത് രസജ്ഞാനമാണ്, ഇത് ഗന്ധജ്ഞാനമാണ്. ആ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ അക്ഷരമെന്ന് പറയുന്നത്. ഏതൊരു ജ്ഞാനമാണോ സ്വസ്വരൂപമായി ഉദയാസ്തമയങ്ങളില്ലാതെ അനുഭവപ്പെടുന്നത്. സ്വസ്വരൂപത്തിൽ ഉദയാസ്തമയങ്ങൾ അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഇവിടെയോ ഈ വിഷയജ്ഞാനങ്ങളിൽ ഉദയാസ്തമയങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഏകനായിരിക്കുന്ന സൂര്യൻ സദാ ഉദയാസ്തമയന രഹിതനായിരുന്നാലും ഭൂമി തുടങ്ങിയ ഉപാധികളെ കൊണ്ട് ഉദയവും അസ്തമയവും ഉള്ളതായി അനുഭവപ്പെടുന്നത് പോലെ, വാസ്തവത്തിൽ ആ സൂര്യന്റെ സ്വരൂപത്തിൽ, പ്രകാശമെന്ന സ്വരൂപത്തിൽ ഉദയ അസ്തമയങ്ങളില്ല നമുക്കറിയാം. എന്നാലും അതിൽ ആരോപിക്കുന്നു അതിന് സൂര്യൻ എന്ത് വിളിച്ചു. എന്നാലും പറയുന്ന എന്താണ്, ഇത് പകലാണോ ഇത് രാത്രിയാണോ എന്ന് കൽപ്പിച്ചിട്ട് സൂര്യനിൽ ഉദയ അസ്തമയങ്ങൾ ആരോപിക്കുന്നു. ശരിക്കും അത് തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനിത്യമായ പകല്, അനിത്യമായ രാത്രി, ഉണ്ടാകുന്ന പ്രകാശം, ഇല്ലാതാകുന്ന പ്രകാശം എല്ലാം അനുഭവപ്പെടുന്നു. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന അറിവ്, ഇല്ലാതാകുന്ന അറിവ് എല്ലാം അനുഭവപ്പെടുന്നു. വാസ്തവത്തിലോ സ്വസ്വരൂപമായി ഉത്പത്തി നാശങ്ങളില്ലാതിരിക്കുന്ന ആ അറിവ് തന്നെയാണ് ഇവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധജ്ഞാനങ്ങളായി പ്രപഞ്ചാനുഭവമായി അനുഭവപ്പെടുന്നു. അതിനും പരമാർത്ഥത്തിൽ ഉത്പത്തി സ്ഥിതി നാശങ്ങളില്ല. ഇതിനെ എല്ലാം ചേർത്ത് പറയണെന്താണ്, ഇതെല്ലാം സംയുക്ത സ്വരൂപമാണ്. അങ്ങനെയിരിക്കുന്ന അക്ഷരം, അതിനക്ഷരം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്, അക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്. ആ അക്ഷരത്തിനെ അറിയിക്കുന്ന ജ്ഞാനമേത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് സ്വയം എന്താണോ ജ്ഞാനരൂപത്തിലിരിക്കുന്നു. ഏതറിവെടുത്താലും ശരി, ഏകരൂപത്തിലിരിക്കുന്നു, സംവിദേക സ്വഭാവമായിരിക്കുന്നു. സ്വതോ മാ ഫലരൂപത്വ മാ കാര്യം പ്രമാണത. അതുകൊണ്ട് ഇവിടെ പറയുന്ന പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള ബോധം, അതിനെ വിഷയമാക്കുന്ന ഒരു ബോധം ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ, ശ്രുതി ഉൾപ്പെടെയുള്ള പ്രമാണത്തിലൂടെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അത് സാധ്യമല്ല എന്നർത്ഥം. ഇപ്പൊ തത്വമസ്യാദി വാക്യങ്ങളോ എന്ന് ചോദിക്കും. അതങ്ങനെ സംഭവിക്കും. തത്വമസ്യാദി വാക്യങ്ങൾ നിന്നും ഈ തത്വത്തെ വിഷയമാക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. അത് ഇതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്രമേയം എന്ന് പറയുന്ന പദത്തിന്റെ വ്യാഖ്യാനത്തിൽ, ഭാഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ മറ്റു പല സ്ഥലത്തും വരുന്നുണ്ട്. എന്താണോ അതെല്ലാം നിവൃത്തിപരമാണ് ഇവിടെ ചെയ്യുന്ന പോലെ. അതെല്ലാം അന്യനിവൃത്തിപരമാണ്. ഈ ഏകമായിരിക്കുന്ന സംയുക്ത രൂപത്തിലുള്ള ഈ തത്വത്തിൽ ഈ ജീവന് വരുന്ന പലതരത്തിലുള്ള ഭ്രാന്തികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. മറിച്ച് അതിനെ വിഷയത്വനെ ബോധിപ്പിക്കാൻ അല്ല ശ്രമിക്കുന്നത് ശ്രുതിവാക്യം. ശ്രുതിയിൽ നിന്ന് ബോധം ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നുണ്ട്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ബോധം ഒരിക്കലും ഇതിനെ മറ്റു വിഷയങ്ങളെപ്പോലെ വിഷയരൂപത്തിൽ ബോധിപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മറിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ നിരാകരിക്കുന്നു. ശരി, എന്താണ് ആ ഭ്രാന്തി നിരാകരിക്കുന്നത്? ആ വാക്യജന്യമായ ബോധമല്ലേ എന്ന് ചോദിക്കും. തീർച്ചയായും വാക്യജന്യമായ ബോധമാണ്. അവിടെ വിശേഷിച്ചൊന്നുണ്ടായല്ലോ വാക്യജന്യമായ ബോധം. ഇവിടെ പറയുന്ന എന്താണ്? മാഫലരൂപമാണ്, അത് സ്വയം ബോധരൂപമാണ്. ആ സ്വയം ബോധരൂപമായിരിക്കുന്ന ഒന്നിൽ നിന്നും ശ്രുതിവാക്യത്തിൽ നിന്ന് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് വീണ്ടും ഒരു ബോധമുണ്ടാകും. അതെങ്ങനെ സംഭവിക്കും? മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു ബോധം? ഈ ബോധത്തിൽ ഉണ്ടാകുന്ന ബോധം അത് ബോധത്തോട് അനന്യമാണ്. അങ്ങനെ ഒരു ബോധം, അന്യമായൊരു ബോധം അവിടെ വാക്യത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അന്യമായൊരു ബോധം ഈ പരമാർത്ഥ ബോധത്തെ വിഷയമാക്കുന്നില്ല. മറിച്ച് അവിടെ പലതരത്തിലുള്ള ഭ്രാന്തികളിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ശരീരബുദ്ധി, മമതാബുദ്ധി, പ്രപഞ്ചബോധം, നാനാത്വബോധം, ഭേദബോധം തുടങ്ങി നാനാ വിരുദ്ധ ബോധങ്ങളുണ്ട്. ഇതിനെ നിരാകരിക്കും. ആ നിരാകരിക്കുന്നത് എന്താണോ, ആ നിരാകരിക്കുന്ന ബോധം എന്താണ് ബോധിപ്പിക്കുന്നത്? ആ പരമാർത്ഥ ബോധത്തിൽ നിന്നും അന്യമായി രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് പറയുന്നു ഇവിടെ ഈ ഉദയാസ്തമയങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്, ജ്ഞാനത്തിൻ്റെ ഉദയാസ്തമയങ്ങൾ അനുഭവിക്കുന്നത് മനസ്സിൻ്റെ ഉദയാസ്തമയങ്ങളാണ്. മാനസിക വൃത്തികളുടെ ഉദയാസ്തമയങ്ങളാണ്. അവയുടെ വിഷയബന്ധത്തിൻ്റെ തുടക്കവും ഒടുക്കവുമാണ്. അല്ലാതെ ആ ജ്ഞാനത്തിൻ്റെതല്ല. അത് ഏകരൂപമായിരിക്കുന്നു. അക്കാര്യം ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോധിപ്പിക്കുന്ന ഒരു സ്ഥലത്തും തന്നെ ആ ബോധം ഈ പരമാർത്ഥ ബോധത്തെ വിഷയമാക്കുന്നില്ല. മറിച്ച് ആ പരമാർത്ഥ ബോധം എന്താണ് ബോധിപ്പിക്കുന്നത്? ഇത് നിർവിഷയമാണ്, ഇത് വിഷയമാണെന്ന് ബോധിപ്പിച്ചാലല്ലേ ദോഷമാണ്. മറിച്ച് ഈ ബോധം എന്താണ് തത്വമസി ബോധിപ്പിക്കുന്നത്? ഇത് നിർവിഷയമാണ്, നിരാകാരമാണ്, ഏകസ്വഭാവമാണ്, ഏകസ്വരൂപമാണ്. അപ്പോൾ തത്വമസിയിൽ നിന്ന് ഉണ്ടാകുന്ന ബോധത്തിൽ ഒരു തരത്തിലുള്ള ആക്ഷേപവും നമുക്ക് പറയാൻ പറ്റില്ല. തത്വത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ബോധിപ്പിച്ചാലേ നമുക്ക് അതിനെ ആക്ഷേപിക്കാൻ പറ്റും. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുക, എന്നിട്ട് ആ ബോധം ഈ തത്വത്തെ വിഷയമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലേ നമുക്ക് ആ ബോധത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റും. പക്ഷെ ആ ബോധം എന്താണ് പറയുന്നത്? ഇത് നിത്യമാണ്, ഏകസ്വരൂപമാണ്, ഇത് അപരിണാമിയാണ്, ഇത് ഉത്പത്തിസ്ഥിതി നാശങ്ങളില്ലാത്തതാണ്. ഇങ്ങനെ ബോധിപ്പിക്കുന്ന ഈ ബോധത്തിൽ എന്താണ് ആക്ഷേപം പറയാനുള്ളത്? അതുകൊണ്ട് ഈ സംയുക്ത് എന്ന് പറയുന്നത് അത് മാഫലരൂപത്തിലിരിക്കുന്നു. പ്രമാണജന്യമായ ആ ബോധം, ആ ബോധത്തിന്റെ പരമാർത്ഥ സ്വരൂപമാണ് ഈ സംയുക്ത്. അതുകൊണ്ടെന്താ ഇവിടെ പറയുന്നതിന് താല്പര്യം? ഇവിടെ പറയുന്ന ഈ അക്ഷരതത്വം അത് പ്രമേയമല്ല, പ്രമാണജന്യമായ ബോധത്തിന് വിഷയമല്ല, അത് പ്രമാസ്വരൂപമാണ്. ആ പ്രമാ എന്ന് പറയുന്നത് ഭേദശൂന്യമാണ്. അതിനെ നമ്മൾ പ്രമാതാവ്, പ്രമാണം, പ്രമേയം, പ്രമാ എന്നിങ്ങനെയുള്ള ഭേദങ്ങൾ കൽപ്പിക്കുമെങ്കിലും അത് ആകാശത്തിൽ ഭേദം കൽപ്പിക്കുന്നത് പോലെയാണ്. പ്രമാ സ്വസ്വരൂപമായിരുന്നാലും വിഷയജ്ഞാനരൂപത്തിലിരുന്നാലും അതിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല, അതിൻ്റെ പരമാർത്ഥ സ്വഭാവത്തിന് മാറ്റമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കും. അതിൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട് എന്നതുപോലെ നമുക്ക് തോന്നും. അതാണ് ജാഗ്രത, സ്വപ്ന, സുഷുതി ഇങ്ങനെ പ്രമാഭേദങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ വാസ്തവത്തിൽ എന്താണ്? അത് ഏക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നു. ആ ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ സംവിത്ത്, അതാണ് ഇതിൻ്റെ സ്വരൂപം, അതാണ് അക്ഷരം. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇനി പ്രമാണജന്യമായ ഒരു ബോധം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ബോധത്തിന് വിഷയമാകേണ്ട ആവശ്യവും അതിനില്ല. അതിനടുത്ത് പറയുന്നത് മാ കാര്യം പ്രമാണ, ഇതിനെ സംബന്ധിച്ചൊരറിവ് പ്രമാണം കൊണ്ടുണ്ടാക്കേണ്ട കാര്യമില്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുമ്പ് പറഞ്ഞതിനൊക്കെ വിരുദ്ധമാണ് തത്വമസി എന്നുള്ള വാക്യം. ആ വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു, അവന് തത്വബോധമുണ്ടാകുന്നു എന്നെല്ലാം പറഞ്ഞതിന് വിരുദ്ധമാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല, അവിടെയൊക്കെ പറയുന്നത് എന്താണ്? ഒന്ന്, രണ്ടു തരത്തിലാണ് ഇതിനെ പറയുന്നത്. ഒന്ന്, ഈ തത്വബോധം ഉണ്ടാകുന്ന പ്രക്രിയ, ആ രീതി, അതിനെക്കുറിച്ച് പറയും. ഒരു തരത്തിൽ അവിടെ പറയും ഗുരുവിൻ്റെ ഉപദേശവാക്യം, ശ്രോതാവും ഉപദേശിക്കുന്ന ഗുരു, പിന്നെ ആ വാക്യത്തിൽ നിന്ന് എങ്ങനെ ബോധമുണ്ടാകുന്നു, അതൊരു പ്രക്രിയ. അത് ഈ ബോധത്തിൻ്റെ ഉത്പത്തിയെ സംബന്ധിക്കുന്ന പ്രക്രിയ, വിചാര രീതി, അതാണ് ആ പറയുന്നത്. തത്വമസി, അതിൻ്റെ ഉപദേശവും മറ്റും, ശ്രവണം, മനനം, നിരിധ്യാസനം എന്നെല്ലാം പറയും. മറ്റൊന്ന് പറയുന്നത് എന്താണ്? ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച്, ജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്ന് എന്താണ്, അതിനെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നു. മറ്റൊന്ന് ജ്ഞാനത്തിൻ്റെ ഉത്പത്തിയെ സംബന്ധിച്ചുള്ള പ്രക്രിയ നിരൂപണം ചെയ്യുന്നു. അത് രണ്ടും അതിൻ്റെ വിചാരത്തിൽ രണ്ടിനും വ്യത്യാസമുണ്ട്. എങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? അക്ഷരത്തിൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച്. ആ സ്വരൂപത്തെ സംബന്ധിച്ച് ബോധിപ്പിക്കുമ്പോൾ അവിടെ ആ ജ്ഞാനത്തിൻ്റെ ഉത്പത്തിക്ക് വേണ്ടി പറഞ്ഞ ആ പ്രക്രിയകളെയെല്ലാം നിരാകരിക്കുന്നു. ഏത് രീതിയാണ് അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു, അതിനെല്ലാം നിരാകരിക്കും. എന്തുകൊണ്ട്? ഒരു ജ്ഞാന ഉത്പത്തി എന്ന് പറയുമ്പോൾ അവിടെ ഭേദത്തെ ആശ്രയിക്കുന്നു. പ്രമാതാവ് ഒരാൾ വേണം, പ്രമാണം വേണം, പ്രമേയമുണ്ടാകണം, അതിന് വിഷയം വരണം. ഈ ഭേദങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജ്ഞാനോത്പത്തിയെക്കുറിച്ച് പറയുന്നത്. അത് വിഷയജ്ഞാനത്തിൻ്റെ ഉത്പത്തിയായാലും ശരി, പരമാത്മജ്ഞാനത്തിൻ്റെ ഉത്പത്തിയായാലും ശരി, ഇത് ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച്. അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും. ദ്വൈത ഭാഷയിലെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യമല്ല. അദ്വൈതത്തിന് പ്രത്യേകിച്ചൊരു ഭാഷയില്ല. പക്ഷേ ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭേദത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നു. അവിടെ സ്വരൂപം എന്ന ഒരു ജ്ഞാനം, വിഷയജ്ഞാനം എന്ന രണ്ടാമതൊരു ജ്ഞാനം, സ്വരൂപം എന്ന് പറയുന്ന നിത്യജ്ഞാനം, വിഷയജ്ഞാനം എന്ന് പറയുന്ന ജന്യജ്ഞാനം, അങ്ങനെ രണ്ടും ഇല്ല. അങ്ങനൊരു ഭേദത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല, അത് ഏകമായിരിക്കുന്നു. അപ്പം മുമ്പ് പറഞ്ഞ ഭേദങ്ങളെല്ലാം നിരാകരിച്ചു, നിഷേധിച്ചു. അക്ഷരത്തിൻ്റെ സ്വഭാവം അത് ഏകമാണെങ്കിൽ അവിടെ പിന്നെ അതിനെ സംബന്ധിച്ച് ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. രണ്ട് ജ്ഞാനമില്ല അവിടെ. മാ കാര്യം ന പ്രമാണത, പ്രമാണം കൊണ്ട് ഇവിടെ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ജ്ഞാനത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. നാസ്തി ഇതു വിനാമാനം ന സിദ്ധി കുംഭവത് സ്വത പറയും. നേരത്തെ പറഞ്ഞ ആക്ഷേപമാണ്, നിങ്ങൾ ഇതിനെയൊക്കെ നിഷേധിക്കുന്നു. ഒന്നുമില്ല, ഒന്നുമില്ല, നേതി നേതി, ഇങ്ങനെ നിഷേധിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം ഉള്ളി തൊലിച്ചതുപോലെ ആകുമോ? ഒന്നുമില്ലാതെ ആയിത്തീരുമോ? ശൂന്യത്തിലെത്തിച്ചേരുമോ? എല്ലാം ഇവിടെ നിഷേധിക്കല്ലേ. അറിവിന് വിഷയമായിരിക്കുന്നത്, പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നത്, യഥാർത്ഥമായി അനുഭവിക്കുന്നതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു ശൂന്യത അതേ ശേഷിക്കാൻ വഴിയുള്ളൂ. സാധാരണ അഭാവം എന്ന് പറയും, സർവനിഷേധമായുള്ള അതിനെ ശൂന്യത എന്ന് പറയും. അങ്ങനെ ഒരു ശൂന്യതയിൽ എത്തിച്ചേരുമോ? പറയുന്നു, ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറയണങ്ങനെ നിഷേധിച്ച അവസാനം അങ്ങനെ ഒരു ശൂന്യതയിൽ എത്തിച്ചേർന്നാണ്. ഈ ശൂന്യം എന്ന് പറയുന്നത് എന്തോ ഒരു കേവമായിട്ട് ആൾക്കാർ പറയും. പറയാൻ കാരണം എന്താണോ? അത് ബുദ്ധന്റെ സിദ്ധാന്തമാണ്, അതുകൊണ്ടത് കേമമാണെന്ന് പറയും. ബുദ്ധൻ പറഞ്ഞു എന്ന് ഇവിടെ പറയുന്നില്ല, ബൗദ്ധന്മാർ, ബുദ്ധന്റെ അനുയായികൾ പറഞ്ഞു എന്നാണ്. അവർ പറയുന്ന ശൂന്യം ഇത്തരത്തിലുള്ള ഒന്നാണെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അങ്ങനെ സർവവും നിഷേധിക്കുന്നതായ ഒരു ശൂന്യം ചോദിക്കുന്നു. അങ്ങനെ ഒരു ശൂന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരം ഒരു ശൂന്യത്തിന് എന്താ പ്രമാണം? അത്തരം ഒരു ശൂന്യത്തെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ആ ശൂന്യത്തെ അറിയുന്നതിനുള്ള പ്രമാണമുണ്ടോ? ആ ശൂന്യത്തെ അറിയുന്ന ഒരു പ്രമാദാവ് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രമാദ, പ്രമാണം, പ്രമാ, ഇതിൻ്റെ ശൂന്യത ശ്രദ്ധിച്ചില്ലല്ലോ. വളരെ ലളിതമായി ചോദിക്കുകയാണ്. ഇതൊരു വലിയ ക്ഷേമം എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. എല്ലാം ശൂന്യമാണ്. എല്ലാം ശൂന്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നീയും ശൂന്യത്തെ അറിയും, നീയും ശൂന്യമാണ്. ഞാനും ശൂന്യമാണെങ്കിൽ പിന്നെ എങ്ങനെ നിനക്ക് ശൂന്യം എന്ന് പറയാൻ കഴിയും? ശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പ്രമാതൃത്വം അറിയുന്നവനെന്നുള്ള ഭാഗം ഉണ്ടാകാൻ പാടില്ല, അറിവെന്നുള്ള ഭാവം ഉണ്ടാകാൻ പാടില്ല, അറിവിന്റെ കർണങ്ങളും ഉണ്ടാകാൻ പാടില്ല. സർവനിഷേധമായ ശൂന്യം, അത് ഭാവന ചെയ്യാൻ കൂടി സാധ്യമല്ല. അങ്ങനെ ഒരു ശൂന്യമില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ശൂന്യത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ശൂന്യത്തിന്റെ പ്രമേയം, പ്രമാണവും, പ്രമാദവും വന്നു ചേരും. അതിനെ നിഷേധിച്ചാൽ പിന്നെ ശൂന്യം എന്ന് പറയാനാണില്ല, ശൂന്യത്തെ അറിയാൻ ആറില്ല, ശൂന്യത്തിന് അറിയുന്നതിനുള്ള ഉപായങ്ങളില്ല. പിന്നെ എന്താ ഈ ശൂന്യം എന്ന് പറയുന്നത്? ആകാശ പുഷ്പം എന്ന് പറയുന്നത് പോലെയുള്ളു. ആകാശപുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു പുഷ്പമില്ല അത്രയല്ല. അപ്പൊ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു ശൂന്യമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യത്തെ ഏതെങ്കിലും തരത്തിൽ ഒരാൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ അത് അയാൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ശൂന്യത്തിന്റെ നിഷേധമായി വരും ഫലത്തിൽ. അതിന് പറയുന്നെന്താണ്? ശാസ്ത്രീയമായി പറയുന്നത് എന്താണ്? വ്യാഘാത ദോഷം. ഒരാൾ പറയുന്നു എനിക്ക് നാക്കില്ല എന്ന് പറയുന്നത് പോലെ വളരെ സരളമായ ഒരു വിഡ്ഢിത്തമാണത്. എനിക്ക് നാക്കില്ല എന്ന് പറയുന്നത് എത്ര ലഘുവായ ഒരു കാര്യമാണ്. പക്ഷെ അതിനും വലിയ ഭീമമായൊരു വങ്കത്തരം വരെ ഉണ്ടോ? ഇല്ല. ചിന്തിക്കാതെ ഒരാൾ പറയുന്നു ഞാൻ എനിക്ക് നാക്കില്ല, കേട്ടിട്ട് ഒരാൾ പറയുന്നു വലിയ കഷ്ടമായി പോയെന്ന്, നിനക്ക് നാക്കില്ലാതെ വന്നേ. അടുത്ത നിമിഷം അയാൾ ആലോചിക്കണം എന്താ ഞാൻ പറഞ്ഞത്. അതിലയാൾ അനുശോചിക്കുന്നു നാക്കില്ല എന്ന് പറഞ്ഞു. എന്ത് വിഡ്ഢിതമാണ് അയാൾ പറഞ്ഞതെന്ന് ചിന്തിക്കാതെ അതിൽ അനുശോചിക്കുന്നത് പോലെയാണിത്, ശൂന്യത്തെ സമർത്ഥിക്കുന്നത്. ഒരാൾ പറയുന്നു എല്ലാം ശുദ്ധശൂന്യമാണ്. ഉടനെ തനവിനെ അംഗീകരിക്കുന്നു, അതൊരു വലിയ തത്വമാണ് അയാൾ പറഞ്ഞു. എല്ലാം ശൂന്യത്തിലുണ്ട്, നാക്കില്ല എന്ന് പറയുന്ന പോലെയുള്ളു. വ്യാഘാത ദോഷമാണ്. അയാളത് പറയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അയാൾ ശൂന്യത്തിൽ നിന്നും ഭിന്നമായ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിലെത്തിച്ചേരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ എത്തിച്ചേരുന്നു. ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുണ്ട്. വിചാരം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വസ്തുനിഷ്ഠമായ വിചാരം, മറ്റൊന്ന് ഭാവനാത്മകമായ വിചാരം. ഭാവനാത്മകമായ വിചാരം എന്ന് പറയുന്നത് കവികളുടെയും മറ്റും ഭാവന പോലെ. തത്വചിന്ത എന്ന് പറയുന്നത് ഭാവനാത്മകമായ വിചാരമല്ല. ഭാവനാത്മകമായ വിചാരത്തിന്റെ പ്രത്യേകത എന്താണ്? നിരങ്കുശമാണ്. അതിന് ആർക്കും കൂച്ചബലം കിടാൻ പറ്റില്ല. എന്ത് ഭാവനയിലും ആർക്കും പോകാം. ആൾക്കാർ വ്യാഖ്യാനങ്ങൾ എഴുതുന്നത് പോലെ അവിടെ ഗ്രന്ഥത്തിൽ ഒന്നായിരിക്കും, അവരുടെ വ്യാഖ്യാനം വേറെ ഒന്നായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അവർ ഒരു ഭാവനാലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഗ്രന്ഥവുമായിട്ട് കുലബന്ധം പോലും ഇല്ലാതെ. അപ്പോൾ ഏതെങ്കിലും രണ്ട് വരി കിട്ടിക്കഴിഞ്ഞാൽ, അത് ഉപനിഷത്തായാലും ശരി, ഏതെങ്കിലും മഹാത്മാക്കൾ പറഞ്ഞാലും ശരി, അതിനെ പിടിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ഭാവനകൾ വേണോ അവനവൻ്റെതായ ഭാവനകൾ അവതരിപ്പിക്കും. ഇത് തത്വവിചാരമല്ല, ഇത് കാവ്യഭാവനയാണ്. ഹിമാലയത്തെ കണ്ടിട്ട് കാളിദാസൻ വർണ്ണിക്കുന്നത് പോലെ തത്വവിചാരമല്ല. ഭാവനശാലിയായ ഒരാൾക്ക് എന്ത് വേണോ പറയാം. അതല്ല തത്വവിചാരത്തിൽ. അവിടെ ഭാവനയ്ക്ക് യാതൊരു സ്ഥാനമില്ല. അത് വസ്തുനിഷ്ഠമായിരിക്കും, തത്വനിഷ്ഠമായിരിക്കും. ഇപ്പൊ തത്വവിചാരത്തിലെ തത്വനിഷ്ഠത എന്ന് പറയുന്നത് എന്താണ്? വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മനിഷ്ഠതയാണ്. ആത്മനിഷ്ഠമായ വിചാരമായിരിക്കണം അത്. അത് ഭാവനയിലൂടെ കാട് കയറിയാൽ അത് ആത്മനിഷ്ഠമാകത്തില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു? ആത്മച്യുതി സംഭവിക്കുന്നു. ശൂന്യവാദിക്ക് അതാ സംഭവിക്കുന്നത്. അവൻ ശൂന്യതയിലേക്ക് പോകുന്നു, ഭാവനയിലേക്ക്. അപ്പൊ തന്നെ മറക്കുന്നു. തന്നെ ഓർത്താൽ പിന്നെ അവനെങ്ങനെ ശൂന്യമാകാൻ പറ്റും? തന്റെ സത്തയെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്തിടത്തോളം കാലം എങ്ങനെ അയാൾക്ക് ശൂന്യതയെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും? സങ്കല്പിക്കാം, അത് പറഞ്ഞല്ലോ. അത് ഭാവനാത്മകമായ കാടുകയറലാണ്. തത്വചിന്തയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഈ ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം പലരും പേജുകൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാണാം. പേജുകൾ എഴുതിക്കൂട്ടുന്നു. എല്ലാം ഭാവനയാണ്, കാവ്യഭാവന. തത്വമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിന് പുറകെ പോകുന്ന മനുഷ്യന്റെ ബുദ്ധിയും അതുപോലെ കറങ്ങിപ്പോകും. അത്തരത്തിലുള്ള ഒരു ഭാവനയാണ് ഈ പറയുന്നത് ശൂന്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ആത്മനിഷ്ഠമായ തത്വനിഷ്ഠമായ വിചാരത്തിൽ ഒരുവന് തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല. തന്നെ നിഷേധിക്കാൻ കഴിയാത്തിടത്തോളം ശൂന്യത്തെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ശൂന്യമാണ്, ഇതിലൂടെ ശൂന്യതയിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നു, അതിനെന്താ പ്രമാണം? അതിനൊരു പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആത്യന്തികമായ ശൂന്യം നിലനിൽക്കില്ല. എന്തുകൊണ്ടാ പ്രമാണം ശേഷിക്കും? അങ്ങനെ പോകുമ്പോൾ അവസാനം തന്നിലെത്തിച്ചേരും. ആത്മനിഷ്ഠമായ വിചാരത്തിൽ അവൻ തന്നിലെത്തിച്ചേരും. തന്നെ തനിക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. താൻ പരമാർത്ഥമായി അവശേഷിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നാസ്തിയിതു വിനാ മാനം ന സിദ്ധി. നാസ്തി ശൂന്യം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാനം, പ്രമാണം വേണം. അതില്ലാതെ അത് സിദ്ധിക്കത്തില്ല. പ്രത്യക്ഷ അനുമാനാദികൾ എന്തെങ്കിലും പറയണം നിങ്ങൾക്ക് ഇല്ലായ്മയെ സമ്മർദ്ദിക്കാൻ. ശരി, അങ്ങനെ ഒരു പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞാലോ? ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ശൂന്യമല്ല, പ്രമാണം വന്നു, പ്രമം വന്നു, പ്രമാതാവും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ആ ശൂന്യവാദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു കാര്യമില്ല. അത് ശൂന്യവാദം എന്ന് പറയുന്നത് തികച്ചും ഒരു അസംബന്ധ കൽപ്പനയാണ് എന്നർത്ഥം. പറയുന്നു കുംഭവസ്വത അനസിദ്ധി കുംഭവസ്വത. എന്താണ് ശൂന്യം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വസിദ്ധമാകുമോ? ഒരിക്കലും സാധ്യമല്ല. ഇവിടെ പറയുന്നു പാത്രത്തെ പോലെ, മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ പോലെ. ഇതെന്താ സ്വതസിദ്ധമാണോ? അല്ല. ഈ പുസ്തകത്തെ അറിയുന്നതിന് എനിക്ക് കണ്ണു വേണം, വസ്തു എന്ന് പറയുന്ന വിഷയം വേണം, അറിയുന്നവനായ ഞാൻ വേണം, ഇതിൽ നിന്നുണ്ടാകുന്ന അറിവ് വേണം, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഞാൻ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നത്. ഈ വസ്തുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നതിന് ഞാൻ എന്തിനെല്ലാം ആശ്രയിക്കുന്നു? അതുപോലെ ശൂന്യത എന്ന് പറയുന്ന ഒന്ന് സ്വയം അങ്ങനെ സിദ്ധമാകും. ആ ശൂന്യതയെ സിദ്ധിക്കുന്നതിന് നിങ്ങൾക്ക് പ്രമാദ, പ്രമാണം, പ്രമേയം എല്ലാം അംഗീകരിക്കേണ്ടി വരും. അപ്പം ശൂന്യമല്ലാതായിത്തീരും. അതുകൊണ്ട് കേൾക്കുമ്പോൾ മനോഹരമെന്ന് തോന്നിയാലും ഈ ശൂന്യം എന്ന് പറയുന്നത് അന്ധ്യ പുത്രനെന്നോ ശശവിഷാണമെന്നോ ഒക്കെ പറയുന്ന പോലെ അസംബന്ധമായ ഒരു പ്രലോഭനമാണ്. അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല, അതങ്ങനെ സിദ്ധിക്കത്തില്ല. അത് സ്വതസിദ്ധമായ ഒന്നല്ല. സ്വതസിദ്ധമാണ് ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പരമാർത്ഥ തത്വം തന്നെ, അക്ഷരം തന്നെ. ശൂന്യതയെക്കുറിച്ച് ചോദിക്കുന്നു, അതുള്ളതാണോ പരമാർത്ഥമാണോ? അതെ, ശൂന്യം പരമാർത്ഥമാണ്. ശരി, നമുക്ക് വേണ്ട പരമാർത്ഥമാണ്. പരമാർത്ഥത്തെക്കുറിച്ചാണ് ഇവിടെ അക്ഷരമെന്ന് പറയുന്നത്. അപ്പോൾ ആ പരമാർത്ഥം എന്നുള്ള നിലയ്ക്ക് ശൂന്യത അംഗീകരിക്കും. നിങ്ങളുടെ ശൂന്യത എന്തായി? ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല, ആ പരമാർത്ഥം തന്നെയാണ്. അത് ഭാവരൂപത്തിൽ പ്രകടമാകുന്നു, അതിന് അഭാവരൂപത്തിലും പ്രകടമാകാം, ദോഷമൊന്നുമില്ല. പക്ഷെ അത് പരമാർത്ഥമാണ്, വസ്തു യാഥാർത്ഥ്യമാണത്. അതിൽ കേവലം കൽപ്പനയിലൂടെ സിദ്ധിക്കുന്ന ഒന്നല്ല. തനിക്ക് തന്നെക്കുറിച്ചുള്ള ബോധം അത് കേവലം കൽപ്പനയല്ല. ആകാശഭസ്മം എന്ന് പറയുന്ന പോലെ താൻ കൽപ്പിച്ചല്ല. തനിക്ക് സ്വയം തന്നെ നിഷേധിക്കാൻ കഴിയാത്ത തൻ്റെ അസ്തിത്വം അത് നിരപേക്ഷമായി സ്വയം അഭിവ്യക്തമാകുന്നതാണ്. താൻ കൽപ്പിച്ചുണ്ടാക്കിയതല്ല, തൻ്റെ ഭാവനയിൽ സൃഷ്ടിച്ച ഒന്നല്ല. അതുകൊണ്ട് ശൂന്യം ഒക്കെ നിങ്ങൾ സമർത്ഥിക്കാൻ പോയാൽ അവിടെ പ്രമാതൃ പ്രമാണാദികളെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശൂന്യം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ഈ ശൂന്യവാദികൾ തന്നെ, ബൗദ്ധന്മാര്, ബുദ്ധമത അനുയായികൾ, ബുദ്ധനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്, ബുദ്ധൻ ഇത്തരം വാക്കുകൾ പറഞ്ഞതേയുള്ളൂ, അതിയൊന്നും വ്യാഖ്യാനിച്ചതായിട്ട് അറിവില്ല. അനുയായികൾ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ മതഭേദങ്ങളെല്ലാം ഉണ്ടാക്കിയത്. തത്വത്തിന് ശൂന്യമൊന്നും പറയാം, അതിന് ദോഷമുണ്ട്. പക്ഷെ അത് ആ ശൂന്യം എന്താണ്? പരമാർത്ഥമാണ്. അതുകൊണ്ട് ബുദ്ധൻ ഏത് വിവക്ഷയിലാണ് പറഞ്ഞതെന്ന് അനുയായികൾ വ്യാഖ്യാനിച്ചെടുത്താണ്. അവിടെ തന്നെ ഈ ശൂന്യവാദവും മറ്റും വന്നു. ആ ബുദ്ധനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ശാസ്ത്ര തത്വത്തിന്റെ പക്ഷപാതിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒന്നും താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സ്വയം തന്നെ ദാർശനികമായ വ്യാഖ്യാനങ്ങളൊന്നും ബുദ്ധൻ ചെയ്തു, എല്ലാം പറഞ്ഞുപോയി. അത് കേൾക്കുന്നവർക്ക് എങ്ങനെയാണോ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ബൗദ്ധന്മാരിതിനെ ആദ്യ ശുദ്ധശൂന്യം എന്ന് വ്യാഖ്യാനിച്ചു. പിന്നീട് മുൻപോട്ട് ചെന്ന് വന്നു കഴിഞ്ഞപ്പോൾ, പിൽക്കാലത്തായി കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അങ്ങനെ ഒരു ശൂന്യം ഒരിക്കലും ശ്രദ്ധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആധുനികരായ ബൗദ്ധന്മാർ, ബുദ്ധ അനുയായികൾ ഈ ശൂന്യത്തെ വ്യാഖ്യാനിച്ചത് പരമാർത്ഥ തത്വം തന്നെ. അത് ഇവിടെ ഭാഷ്യകാരനും വാർത്തകാരനും ഒന്നും നിഷേധിക്കുന്ന അതിനെയല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ശൂന്യവാദത്തെയാണ്, ആധുനിക ശൂന്യവാദത്തെയാണ്. ആധുനിക ശൂന്യം എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതി പറയുന്ന ബ്രഹ്മം തന്നെയാണ്. ശബ്ദം മാറ്റി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന എന്താണ്? ബുദ്ധന്റെ വിവക്ഷ അതായിരുന്നു, സർവം ശൂന്യം ശൂന്യം, സർവം സ്വലക്ഷണം സ്വലക്ഷണം, ഇങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ബുദ്ധൻ പറഞ്ഞത് ഈ അദ്വൈതി പറയുന്ന ബ്രഹ്മതത്വത്തെ തന്നെയെന്നാണ് ആധുനിക ശൂന്യവാദികൾ പറയുന്നത്. ബ്രഹ്മം എന്നുള്ള പദം അവരുപയോഗിക്കത്തില്ല, പക്ഷേ ബ്രഹ്മത്തിന്റെ നിർവചനങ്ങൾ തന്നെയാണ് അവർ ശൂന്യത്തിന് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? നസത് നസത് നസത് അസത് നസത് അസത് ഉഭയ നസത് അസത് ഉഭയ വിലക്ഷണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന അദ്വൈത ബ്രഹ്മം തന്നെയാണ്. പക്ഷെ അതിനെ ഭാഷ്യകാരൻ സ്പർശിക്കുന്നില്ല. ഒരുപക്ഷെ അത് ഭാഷ്യകാരന് ശേഷമായിരിക്കും ശൂന്യവാദത്തിന് അങ്ങനെ ഒരു മാറ്റം വന്നത്. അത് മറ്റൊരു വിഷയം. എന്നാലും ഇവിടെ ഇപ്പോൾ ഈ നിരാലംബമായ ശൂന്യവാദത്തെയാണ്, അപ്രാമാണികമായ ശൂന്യവാദത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. ബൗദ്ധ ന സിദ്ധ്യേത് കുംഭവസ്വത കുംഭ ആരോപ്യതേ യത്വ പ്രകാശോ ഭാനുസംഗതേ. ഇനി അതിനെ വിശദീകരിക്കുകയാണ്. ഭാനുപ്രകാശ സംബന്ധേ ഭാനോർ നാണ്യത് അപേക്ഷതേ. മുമ്പിലിരിക്കുന്ന കുംഭം അതിന് വരെ ഞാൻ പുസ്തകം എന്ന് പറയുന്നു, നമ്മൾ കാണുന്നതായതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഇവിടെ ഉണ്ട് ഞാൻ പറയുന്നു. ഞാനിതാ ഈ പുസ്തകം കാണുന്നു, പ്രത്യക്ഷമായി കാണുന്നു, പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട് എന്നെല്ലാം പറയുന്നതിന് ആ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ സംബന്ധം ഈ പുസ്തകമായിട്ടുണ്ടാകണം. ആ പ്രകാശവും ഈ പുസ്തകമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാ ഈ പുസ്തകമുണ്ട്. അപ്പോൾ ചക്ഷുരിന്ദ്രിയത്തിലൂടെ ഒരു വസ്തുവിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രകാശബന്ധം കൂടിയേ തീരൂ. പ്രകാശത്തെ അപേക്ഷിക്കുന്നു, ബാഹ്യമായ പ്രകാശം വേണം, പിന്നെ ഈ കണ്ണിൻ്റെ പ്രകാശം വേണം, ബാഹ്യമായ അവിടെ വിഷയം വേണം. അങ്ങനെയല്ലാതെ ഈ ഇവയൊന്നും സ്വതസിദ്ധമാകുന്ന വസ്തുക്കളല്ല. ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ആശ്രയിച്ച് ബോധം ഉണ്ടാകുന്ന ഒരു വസ്തു, ആ ബോധത്തിൻ്റെ വിഷയമായിരിക്കുന്ന ഒരു വസ്തുവിനും ആ രൂപത്തിൽ, ആ വസ്തു എന്നുള്ള രൂപത്തിൽ സ്വയം സിദ്ധമാകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ എനിക്കറിയണമെങ്കിൽ പലതിനെ ആശ്രയിക്കേണ്ടി വരും. ഇവിടെ പ്രകാശത്തെ മുഖ്യമായിട്ടെടുക്കുന്നു. അത് ഈ രൂപജ്ഞാനത്തിൻ്റെ ഒരു ദൗർബല്യമാണ്. പ്രകാശം രസജ്ഞാനത്തിനത് വേണ്ട, ശബ്ദജ്ഞാനത്തിന് വേണ്ട, ഗന്ധജ്ഞാനത്തിന് വേണ്ട, സ്പർശജ്ഞാനത്തിന് വേണ്ട, പക്ഷെ രൂപജ്ഞാനത്തിന് പ്രകാശം കൂടിയേ തീരും. ഇനി അടുത്തു പറയുന്നത് എന്താണ്? ഭാനുപ്രകാശ സംബന്ധേ ഭാനോർ നാണ്യത് അപേക്ഷത. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ അറിയുന്നതിന് എനിക്ക് പ്രകാശത്തെ അപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ ഭാനു സൂര്യൻ അതിൻ്റെ അറിവുണ്ടാകുന്നതിന് എനിക്കൊരു മറ്റൊരു പ്രകാശത്തിൻ്റെ അപേക്ഷ വേണ്ടി വന്നില്ല. അത് ഞാൻ നിരപേക്ഷമായി അറിഞ്ഞു. എന്തുകൊണ്ട്? ഭാനുവിൻ്റെ പ്രകാശം തന്നെ ഭാനുവിനെ അറിയിച്ചു. എന്തുകൊണ്ട്? ഭാനു പ്രകാശ സ്വരൂപമാണ്. അപ്പോൾ ശൂന്യത്തിൻ്റെ അറിവിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നു, എനിക്ക് ശൂന്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. അപ്പോൾ ശൂന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകണമെങ്കിൽ നിങ്ങൾ പറയുന്നു എനിക്ക് ശൂന്യത്തെക്കുറിച്ച് ബോധമുണ്ടായി. എൻ്റെ ബോധത്തിൽ നിന്ന് അന്യമാണ് ആ ശൂന്യം എന്ന് പറഞ്ഞാൽ ആ ശൂന്യവുമായി ബോധത്തിനൊരു ബന്ധം വേണം. എന്നാലേ ശൂന്യത്തെ വിഷയമാക്കാൻ പറ്റൂ. വെളിച്ചത്തിന് എങ്ങനെയാണോ പുസ്തകവുമായിട്ട് ബന്ധം വന്ന അതുപോലെ അതുകൊണ്ട് ഇവിടെ പറയുന്ന അക്ഷരം പരമാർത്ഥം ശൂന്യമാണെന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ വിഷയമാകാതെ നിങ്ങൾക്ക് ശൂന്യത്തെ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധ്യമല്ല. ആ സമയം ഇവിടുത്തെ അക്ഷരം ബോധമാണെന്ന് പറഞ്ഞാലോ, അറിവാണെന്ന് പറഞ്ഞാലോ, അതെങ്ങനെയാണോ ഭാനു മറ്റൊരു പ്രകാശത്തിൻ്റെ സഹായമില്ലാതെ പ്രത്യക്ഷ സിദ്ധമാകുന്നത്, അതുപോലെ ഈ ചൈതന്യം, ആന്തരികമായിരിക്കുന്ന ചൈതന്യം, സർവവ്യാപിയായിരിക്കുന്ന ചൈതന്യം മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ സ്വയം സിദ്ധമായിരിക്കുന്നു, സ്വയം അസ്തിത്വരൂപത്തിൽ സിദ്ധമായിരിക്കുന്നു, ആനന്ദരൂപത്തിൽ സിദ്ധമായിരിക്കുന്നു, സംവിദ്ധ രൂപത്തിൽ സിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വയം പ്രകാശമെന്ന് പറയുന്നു. സിദ്ധസാധ്യം എന്നിവിടെ പറഞ്ഞു. അതുകൊണ്ട് അക്ഷരം സ്വതസിദ്ധമായ കേവലമായ അറിവാണ്. അത് തന്നെയാണ് സർവവുമായി മാറിയിരിക്കുന്നത്, ശൂന്യം വരെ ആയിരിക്കുന്ന അതാണ്. അതിലൂടെ നമുക്ക് ശൂന്യത്തെ അറിയാം, സർവത്തെയും നിഷേധിക്കുന്ന ശൂന്യത്തെയും നമുക്കറിയാം. പക്ഷെ അങ്ങനെ അറിയുന്ന ശൂന്യം അതിൽ നിന്ന് അന്യമാകത്തില്ല, അറിവിൽ നിന്ന് അന്യമാകത്തില്ല. അതാണ് ഇവിടുത്തെ സിദ്ധാന്തം. ശൂന്യത്തോടെ അംഗീകരിക്കുന്നു. ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു ശൂന്യം വരും, പക്ഷെ അത് അറിവിൽ നിന്ന് അന്യമല്ല. ഏതുപോലെ ഈ ജാഗ്രത് സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായി സുഷുപ്തിയിൽ പറയുന്നു നമ്മൾ, ഈ ജാഗ്രത് സ്വപ്നങ്ങളുടെ ശൂന്യതയുണ്ടെന്ന് പറയും. ആ ശൂന്യത എന്താണ്? സുഷുപ്തിയിൽ സ്വയം പ്രകാശിക്കുന്ന ആ തുര്യനിൽ നിന്നും അന്യമല്ല, ആ തുര്യൻ തന്നെയാണ് അവിടുത്തെ ശൂന്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അനുഭവത്തിന് യോജിക്കുന്നതാണ്, യുക്തിക്ക് യോജിക്കുന്നതാണ്, പ്രമാണത്തിന് യോജിക്കുന്നതാണ്. അതുപോലെയാണ് ഇവിടെ പറയുന്ന അക്ഷര തത്വം എന്നാണ്. സ്വതോ അവഗതി സംബന്ധ തഥാ അഭാവോ അവഗമ്യതേ തഥാ അവഗതി സംബന്ധേ ന അപേക്ഷ അവഗതി സ്വതഃ. അതുകൊണ്ട് നിങ്ങൾ ഈ ശൂന്യം എല്ലാം നിഷേധിച്ചാൽ അവസാനം ശൂന്യത്തിലെത്തിച്ചേരും എന്നെല്ലാം പറയുന്നത് ശരിക്കും വിചാരം ചെയ്യാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട്? മുമ്പ് ഞാൻ വിശദീകരിച്ച കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവഗതി സംബന്ധ തഥാ അഭാവോ അവഗമ്യതേ, ഈ അഭാവത്തെ അല്ലെങ്കിൽ ശൂന്യതയെ അറിയുന്നത് അവഗതിയിലൂടെയാണ്, ബോധത്തിലൂടെയാണ് അറിയുന്നത്. അവഗതി സംബന്ധം കൊണ്ടാണ്. അഭാവത്തെക്കുറിച്ചുള്ള ബോധമല്ലേ ഉണ്ട്? തീർച്ചയായിട്ടും. എൻ്റെ മുമ്പിൽ പുസ്തകം ഇരുന്നാൽ ഞാൻ പറയാം പുസ്തകം ഇവിടെ ഉണ്ട്. ഇതെടുത്തു മാറ്റിയാലോ എന്ത് പറയും? പുസ്തകമില്ല, അഭാവമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഇല്ലായ്മയെ എൻ്റെ ബോധത്തിലൂടെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. അവിടെ ഇല്ലായ്മ എൻ്റെ ബോധത്തിന് വിഷയമാണ്. അത് സർവശൂന്യമായാലും ശരി, അത് ബോധത്തിന് വിഷയമായിരിക്കും. വളരെ സ്പഷ്ടമായി പറയുകയാണ്, ശൂന്യവാദം എന്ന് പറയുന്നത്, ശൂന്യചിന്ത എന്ന് പറയുന്നത് കേവലമായൊരു ഭ്രമം മാത്രമാണ്. അങ്ങനൊരു ശൂന്യം ഒരിക്കലും സാധ്യമേ അല്ല. പിന്നെ ഭാവനയുള്ളവർക്ക് പറയാം, യുക്തിയെയും അനുഭവത്തെയും ബലി കഴിച്ചിട്ടാണ് അവർ ഭാവനയിൽ ലോകത്തിൽ പോകുന്നത്. ഒരു ശൂന്യത്തെയും കുറിച്ചും മറ്റും പറയും, അത് നിരാലംബമാണ്. ആ ചിന്ത വസ്തുനിഷ്ഠമല്ല. ആ ചിന്ത നമ്മളിവിടെ പറയുന്നത് എന്താണ്? സ്വതോ അവഗതി സംബന്ധ അഭാവോ അഗമ്യതേ, അവഗതി സംബന്ധം കൊണ്ട് ബോധത്തിൻ്റെ വിഷയം എന്നുള്ള നിലയ്ക്കാണ് അഭാവത്തെക്കുറിച്ച് അറിവുണ്ടാകുന്നത്. അതിനെല്ലാം നിഷേധിച്ചോളുക, പറയുക പ്രപഞ്ചമേ ഇല്ല. ശരി, അവിടെ ഈ അവഗതി ഉണ്ടായിരിക്കും. അവഗതിയായിരിക്കും ആ ഇല്ലായ്മയ്ക്ക് സാക്ഷിയായിരിക്കുന്നത്. അവിടെ അവഗതിയെ, ആ സാക്ഷിയെ നിങ്ങൾക്ക് ഇല്ലായ്മയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. ഇല്ലായ്മയെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. സുഷുപ്തി പോലെ സുഷുപ്തിയിൽ ഇല്ലായ്മ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സുഷുപ്തിയിൽ ശേഷിച്ച എന്താണ്? കേവലമായ അവഗതി. ഓ, ഇപ്പൊ പറയുന്നുണ്ടല്ലോ അവിടെ ജാഗ്രത സ്വപ്നങ്ങളില്ലായിരുന്നു എന്ന്. ആയിക്കോട്ടെ, ആ ജാഗ്രത സ്വപ്നങ്ങളുടെ ഇല്ലായ്മ അവിടെ അതെന്തായിരുന്നു? കേവലമായ അവഗതി. ആ ബോധം, തുരിയ ബോധം നമ്മൾ അതിനെ വിളിക്കുന്നു. അതാണ് സുഷുപ്തിയിൽ ശേഷിച്ചിരുന്നത്. അത് ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം. തഥാ അവഗതി സംബന്ധി ന അപേക്ഷ അവഗതി സുഖ. ശരി, ഇല്ലായ്മ അറിയണമെങ്കിൽ ഈ പറയുന്ന അവഗതി, ബോധം, ജ്ഞാനം അതിനെ കഴിയൂ. ശരി, ജ്ഞാനത്തെ അറിയുന്നത്? ജ്ഞാനം മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല, സ്വയം ജ്ഞാനമായും അസ്തിത്വമായും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വയം അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, സ്വയം അഭിവ്യക്തമായിരിക്കുന്നു. അഹമസ്മി എന്നിങ്ങനെ അഹമസ്മി എന്ന് പറയുന്നത് എന്താണ്? അസ്തിത്വ ജ്ഞാന ആനന്ദങ്ങൾ ഏകരൂപത്തിൽ മറ്റൊന്നിൻ്റെയും കലർപ്പില്ലാതെ ദ്വൈത സംബന്ധം കൂടാതെ സുസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അത് എന്തിനപേക്ഷിച്ചാൽ പ്രകാശിക്കുന്നു? ഒന്നിനെ അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഒന്നിനെ അപേക്ഷിക്കേണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ നാനാത്വങ്ങൾ അത് വിലയിച്ചാലും സുഷുതിയിലും ആ സച്ചിദാനന്ദം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധി തുടങ്ങിയവ ഇല്ലാതിരിക്കുന്ന ആ സ്ഥാനത്തും. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? അവഗതി സംബന്ധേ നാ അപേക്ഷ അവഗതി സ്വതഃ. ഈ അവഗതിക്ക് ജ്ഞാനത്തിന് മറ്റൊന്നിനെ ആശ്രയിച്ച് പ്രകാശിക്കേണ്ട ആവശ്യമില്ല. ശൂന്യത്തിന് അങ്ങനെയല്ല എന്നർത്ഥം. അതോ അവഗത്യ അഭാവോപി ന സ്വതോ അവഗതിം വിനാ സിദ്ധിദീഹ തതോ അസ്തിത്വം സ്വത ഏവ അക്ഷരാത്മന. അതുകൊണ്ട് ശൂന്യവാദി എന്താണ് പറയുന്നത്? ശൂന്യവാദി അത്ര ബുദ്ധിശൂന്യനെന്നും അയാളുടെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് അയാൾ പറയുന്നു, ഞങ്ങളെല്ലാത്തിനെയും നിഷേധിക്കുന്നു, ഞങ്ങൾക്ക് പ്രമാണ ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞിരിക്കുന്നു അസ്തുലം മനണു എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശരി, അങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് നിങ്ങളുടെ നിഷേധം ഏതുവരെ പോവും? നിങ്ങളീ പറയുന്ന ബോധത്തെയും ഞങ്ങൾ നിഷേധിക്കും. ബോധത്തെയും നിഷേധിക്കും. അതാണ് ശൂന്യവാദി പറയുന്നത്. പക്ഷേ ശൂന്യവാദി ഉടനെ ചോദിക്കുന്നു, ബോധത്തെ എന്തുകൊണ്ട് നിഷേധിച്ചു? ആര് നിഷേധിച്ചു? എവിടെ നിഷേധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യവാദിക്ക് ഉത്തരം കിട്ടും. ബോധത്തെ എന്തു ശൂന്യത്തെ സർവവും ശൂന്യമാക്കാൻ വേണ്ടി ബോധത്തെ നിഷേധിച്ചത് എന്തുകൊണ്ട്? ഉത്തരം പറയേണ്ടി വരും, ബോധം കൊണ്ട്, അറിവുകൊണ്ട്. അതിനെവിടെ നിഷേധിച്ചു? നിഷേധിക്കണമെങ്കിൽ അതിനൊരിടം വേണ്ടേ? അറിവിൽ അവിടെ പറയേണ്ടി വരും. ആരാ നിഷേധിച്ചത്? അറിവ്. ആ നിഷേധം എന്താണ്? അതും അറിവാണ്. എന്തുകൊണ്ട്? ശൂന്യത്തെക്കുറിച്ചുള്ള ബോധം. നിങ്ങൾ ശൂന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ്? ശൂന്യത്തെക്കുറിച്ചുള്ള ബോധമാണ്. ശൂന്യത്തെക്കുറിച്ച് ബോധമുണ്ടെന്നാണ് നിങ്ങൾക്ക് പറയുന്നത്. ശൂന്യത്തെ സംബന്ധിച്ച് എനിക്ക് അത്രമാത്രം ഉറപ്പുണ്ടെന്നാണ്. ഇതെല്ലാം അവസാനം വന്നു ചേരുന്ന എവിടെ? അറിവിൽ. അതാണ് ഇവിടെ പറയുന്നത്. അതോ അവഗത്യ അഭാവോപി, ബോധത്തിന്റെ അഭാവം, ബോധത്തിന്റെ നിഷേധം. അതും ന സ്വതോ അവഗതിമ്യന, ബോധം കൂടാതെ അത് ശ്രദ്ധിക്കത്തില്ല. ബോധത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തിന് ബോധം സാക്ഷിയായിരിക്കും. ആ നിഷേധത്തിന് സാക്ഷിയാകുന്ന അതിനെയാണ് ബോധം എന്ന് പറയുന്നത്. ബോധത്തെ നിഷേധിക്കാൻ സാധ്യമല്ലെങ്കിൽ അസ്തിത്വത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ശൂന്യവാദി നിഷേധിക്കുന്നത് ഈ ബോധത്തെ അല്ല, അവരെ നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. അവരെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന അസ്തിത്വത്തെയാണ്. അവർ പറയുന്നത് നാസ്തി എന്നാണ്, അസ്തിത്വമില്ലെന്നാണ്. പക്ഷേ ആ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിന് ബോധത്തെ ആശ്രയിക്കേണ്ടി വരും. അദ്വൈതി എന്താ പറയുന്നത്? ആ ബോധം തന്നെയാണ് അസ്തിത്വം. അദ്വൈതിയെ സംബന്ധിച്ച് ബോധം അസ്തിത്വം എന്ന് രണ്ടില്ല, രണ്ട് കാര്യങ്ങളല്ല. എന്തുകൊണ്ട്? അദ്വൈതിയുടെ അല്ല, ശൂന്യവാദിയുടെ അനുഭവം എന്താണ്? അഹം അസ്മി. അവിടെ അഹം വേറെ അസ്മി വേറെ എന്നല്ല, അവിടെ അഹവും അസ്തിത്വവും ഏകമാണ്, അഭേദമായിട്ടാണ് പറയുന്നത്. അഭേദമായി എവിടെ ശബ്ദം പ്രയോഗിക്കുന്നു അവിടെ അർത്ഥം ഏകമായി. അതുകൊണ്ട് അസ്തിത്വത്തെ നിഷേധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ശൂന്യം ശ്രദ്ധിക്കത്തില്ല. കാരണം നിഷേധിക്കുമ്പോൾ ബോധശേഷിക്കും, ബോധശേഷിച്ചു കഴിഞ്ഞാൽ അസ്തിത്വശേഷിക്കും. അതുകൊണ്ട് പറയുന്നു എന്താണ്, അതോ അവഗത്യഭാവോപി ബോധ അഭാവം, അത് ന സ്വതോ അവഗതിയും വിന, ബോധത്തെ കൂടാതെ ബോധാഭാവമൊന്നും നിൽക്കില്ല. സിദ്ധിരീഹ തതോ അസ്തിത്വം, അതുകൊണ്ട് നിങ്ങളെ അസ്തിത്വത്തെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അസ്തിത്വം ഇഹ സ്വതഃ സിദ്ധിരി, എന്താണ് ഈശ്വരൻ ചിലർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു, ചിലർ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. എന്താ നിങ്ങളുടെ സമർത്ഥനം കൊണ്ട് നിലനിൽക്കുന്ന ഒന്നാണോ ഈശ്വരതത്വം? നിങ്ങളെ നിഷേധം കൊണ്ട് ഇല്ലാതായിപ്പോകുന്ന ഒന്നാണോ ഈശ്വരതത്വം? അല്ല. അപ്പൊ അസ്തിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ യുക്തിയോ ബുദ്ധി കൗശലമോ കൊണ്ട് സ്ഥാപിക്കാമെന്നുള്ളതൊന്നല്ല, മറിച്ച് അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ബുദ്ധിയും കൗശലവും യുക്തിയും എല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്വതസിദ്ധമാണ്. അറിവിനെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നാൽ സ്വത തന്നെ അത് തന്നെ അസ്തിത്വം, അസ്തിത്വം സിദ്ധമാകുന്നു. അറിവ് അസ്തിത്വ രൂപത്തിൽ പ്രകാശിക്കുന്നു. അതിനെ വേർതിരിക്കാൻ ഒരു അതിർവരമ്പില്ല. ഇത്രമാത്രം അറിവ്, ഇതിനുശേഷം അസ്തിത്വം, ഇത്രമാത്രം അസ്തിത്വം, അതിനുശേഷം അറിവ്, അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. എവിടെ അറിവുണ്ടാകുന്നു, അറിവിലെല്ലാം അസ്തിത്വം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഒരു തരത്തിൽ രണ്ടാക്കാൻ സാധ്യമല്ല. ഒന്ന് പറയാൻ എന്താണ്, അസ്തിത്വം അറിവായി പ്രകാശിക്കുന്നു, അറിവ് അസ്തിത്വ രൂപത്തിൽ പ്രകാശിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, സിദ്ധിദീഹ സ്വതോ തതോ അസ്തിത്വം, അസ്തിത്വം ഇവിടെ സിദ്ധമാകുന്നു. എന്തിന്, സ്വതയേവ അക്ഷരാത്മന, അക്ഷരാത്മാവായ ഈ സ്വരൂപ ചൈതന്യത്തിൻ്റെ അസ്തിത്വം സ്വതസിദ്ധമാണ്. സ്വതസിദ്ധമായ ഒന്നിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അക്ഷരം ഇല്ല എന്നുള്ളതിന് പ്രമാണമില്ല എന്ന്. അക്ഷരം അപ്രമേയമാണ്, അതുകൊണ്ടതില്ലാത്തതാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അക്ഷരം അപ്രമേയം തന്നെയാണ്, എന്നാൽ അപ്രമേയമായ അക്ഷരം ഇല്ലാത്തത് ശൂന്യമാണ് എന്നുള്ളതിന് പ്രമാണമില്ല. ശൂന്യത്തിന് പ്രമാണത്തെ കണ്ടെത്താൻ പോയാൽ, ശ്രമിച്ചാലും അവിടെ ശൂന്യം എന്നൊന്നില്ലാതാവും. ശൂന്യം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമില്ലാതാവും. ശൂന്യം സത്താ തന്നെയായി മാറും. അതുകൊണ്ട് ശൂന്യതയിലേക്ക് എത്താൻ കഴിയില്ല. സത്ത വരെ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയും. സത്തയ്ക്കപ്പുറം അങ്ങനെ ഒന്നില്ല. സത്ത തന്നെയാണ് സർവാത്മകമായിരിക്കുന്നത്. അത് തന്നെയാണ് അവഗതി, ഇവിടെ പറയുന്ന അവഗതിയായിരിക്കുന്നത് എന്നാണ്. സിദ്ധദീഹ തത്വസ്തിത്വം സ്വദേവ അക്ഷരാത്മന ഉക്തോ നിരന്യോ ഭാവോ ന ബൗദ്ധാദി സമാശ്രയ. അതുകൊണ്ട് ബുദ്ധ അനുയായികളായ ശൂന്യവാദികളും മറ്റും പറയുന്നത് പോലെ നിരന്വയമായ ഒരു അഭാവം, നിരാധാരമായൊരു അഭാവത്തെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുണ്ട്, ഒന്നുകൂടി പറയാം. എന്താണ്, അദ്വൈതിയും അഭാവത്തെ അല്ലെങ്കിൽ ശൂന്യത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കുന്നതിന് അദ്വൈതിക്ക് പ്രയാസമൊന്നുമില്ല. അത് നമ്മുടെ അനുഭവത്തിനുള്ളതാണ്. ഈ വസ്തു ഇവിടെ ഇരിക്കുന്നു, പിന്നെ ഈ വസ്തുവിന്റെ ഇല്ലായ്മ അനുഭവപ്പെടുന്നു. ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നു, നാളെ ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിന്റെ ഇല്ലായ്മ അനുഭവപ്പെടും. സൂര്യനും ചന്ദ്രനും ഭൂമിയെല്ലാം നശിക്കും. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഇല്ലായ്മ, അഭാവം, ശൂന്യത ഒരിക്കൽ അനുഭവപ്പെടും. അതുണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ അത് ഈ സമ്പത്തിൽ നിന്ന് അന്യമായിരിക്കത്തില്ല. അത്രേ പറയുന്നുള്ളൂ, അത്രേ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. അദ്വൈ സമ്മിത്തിൽ നിന്ന് അന്യമായൊരു ശൂന്യത, സമ്മിത്തിൽ നിന്ന് വേറുപിരിക്കാമെന്നുള്ള ഒരു അഭാവം അതില്ല. അതുകൊണ്ട് ഈ ബൗദ്ധപക്ഷക്കാർ പറയുന്ന ശുദ്ധശൂന്യം അങ്ങനെ ഒന്നുമില്ല, അത് ശ്രദ്ധിക്കത്തില്ലെന്നാണ്. ഈ ശൂന്യമില്ല ശൂന്യമില്ല എന്ന് പറയുമ്പോൾ ചിലരുടെ ഒക്കെ മനസ്സിൽ വരും, ഇല്ലാത്ത ഒരു ശൂന്യത്തിന് എന്തിനാ ഇത്രയും വാശി പിടിച്ച് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാ. കാരണം ശൂന്യമാണ് ആത്യന്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ സ്വയം അവിടെ ശൂന്യമായി, താനൊരു ശൂന്യ വസ്തുവാണോ എന്ന് ചിന്തിച്ചു. അതിന് ഇവിടെ ദൃഷ്ടാന്തമുണ്ട്, സുഷുപ്തി. സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല, എല്ലാം ശൂന്യമാണ്. അതുകൊണ്ട് തൻ്റെ പാരമാർത്ഥികമായ സ്ഥിതി എന്ന് പറയുന്ന ഒരു ശൂന്യമാണോ? ആ ബോധമില്ലാത്ത അവസ്ഥയിൽ എന്താ ശൂന്യതയല്ലാതെ മറ്റെന്താ ഉള്ളത്? അങ്ങനെ നിരാത്മവാദത്തിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇവിടെ പറയുന്ന മുക്തി തുടങ്ങിയ കാര്യങ്ങൾ അസംബന്ധമായി, സംസാരം വാസ്തവമായി അനുഭവപ്പെടും. ഈ ജനന മരണങ്ങളിൽ നിന്ന് ഇതനുഭവിക്കുന്ന ജീവന് മുക്തി എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന് വരും. അങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് പോകും. അത് പരമാർത്ഥത്തിന് വിരുദ്ധമാണ്, സത്യത്തിന് വിരുദ്ധമാണ്. ഈ പറയുന്നത് മുഴുവൻ നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കാനാണ്. ശ്രോതാവിന്റെ മുക്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് തന്നെ. അല്ല, ശൂന്യം എന്ന് പറയുന്ന ഒന്നിനെ ചർച്ച ചെയ്ത് നിഷേധിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് ലാഭം നേടാനൊന്നുമല്ല. പക്ഷേ ആത്മമുക്തിക്ക് തടസ്സമായി ശൂന്യം മുന്നിൽ വന്നാൽ അതിനെ നിഷേധിക്കണം. സ്വരാജ്യസിദ്ധിക്ക് ശൂന്യവാദം തടസ്സമാവാൻ പാടില്ല. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ അദ്വൈതനെ നിഷേധിക്കുന്നത്. അല്ല, ശൂന്യം എന്ന് പറയുന്നതിനെ നിഷേധിച്ച് സമയം കളയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോ തത്വചിന്തകരൊന്നുമല്ല, അല്ലാത്തവര് തന്നെ പോകുന്നില്ലേ നൈരാശ്യവാദത്തിലേക്ക് ശൂന്യവാദത്തിലേക്കൊക്കെ പോകുന്നില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് വ്യർത്ഥമാണെന്നുള്ള നിഗമനത്തിൽ അവരെത്തിച്ചേരും. അദ്വൈതം അങ്ങനെയല്ല ബോധിപ്പിക്കുന്നത്. എന്താണ്? നീ നിത്യമുക്തനാണ്, നിത്യമുക്തനാണെന്നുള്ള ബോധം അത് നിന്നെ ബന്ധത്തിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നു, ശോകാദികളിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അദ്വൈത ശൂന്യത്തെ നിഷേധിക്കുന്നത്. തത്വമസ്യാദി വാക്യോത്ത വിജ്ഞാന വിരഹാത് ക്വചിത്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവിടെ എന്തിനു ശൂന്യത്തെ നിഷേധിച്ചു? കാരണം തത്വമസി അത് ശ്രോതാവിനെ ബോധിപ്പിക്കുന്നു. ഈ പരമാർത്ഥ സത്യമാണ്, പരമാർത്ഥ സത്താണ്. അപ്പോ സ്ഥൂല രൂപാദി ഈ അനുഭവപ്പെടുന്നതെല്ലാം തത്വമസ്യാദി വാക്യോത്ത വിജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായൊന്നുമല്ല. തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ഉത്തമമായ ഉണ്ടായതായ സ്വരൂപബോധം, ആത്മബോധം, അത് നേരത്തെ പറഞ്ഞു. എന്താണ് സ്വരൂപബോധം? സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. സ്വരൂപബോധം എന്ന് പറയുന്നുണ്ട്, അവിടെ ദ്വൈതത്തെ വേണ്ടി ശങ്കിക്കരുത്. സ്വരൂപബോധം സ്വരൂപം തന്നെ, അതിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അത് വിധിരൂപത്തിൽ സർവം ഹി സച്ചിദാനന്ദം എന്നിങ്ങനെ ബോധിപ്പിച്ചാലും ശരി, മറിച്ച് നേഹം നാനാസ്തി കിഞ്ചന എന്ന് ബോധിപ്പിച്ചാലും ശരി, സർവം ഹി സച്ചിദാനന്ദം എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിധിരൂപത്തിൽ ബോധിപ്പിക്കുന്നു. നേഹ നാനാസ്തി കിഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധ രൂപത്തിൽ ബോധിപ്പിക്കുന്നു. ഈ ബോധന പ്രക്രിയയിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോൾ അവിടുത്തെ താല്പര്യം ഒന്ന് തന്നെ. ഇവിടെ എന്താണ് പറയുന്നത്? ഇതിനെല്ലാം നിഷേധിച്ചിട്ട് പറയുന്നു, ഈ നിഷേധങ്ങൾ കൊണ്ടെല്ലാം സിദ്ധിക്കുന്ന എന്താണോ, തത്വമസിയത്തിൽ നിന്ന് തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ. തുടങ്ങിയ വാക്യങ്ങളെന്ന് പറയുമ്പോൾ ഈ തത്വത്തെ ബോധിപ്പിക്കുന്ന മുഴുവൻ വാക്യങ്ങളും, ശ്രുതി വാക്യങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളും. ആ ഉപനിഷത്ത് വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ബോധം, എന്തിനെക്കുറിച്ചുള്ള ബോധം? തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വമഹിമ. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം എന്താണ്? അത് സ്വസ്വരൂപം തന്നെ. സ്വരൂപത്തെ സംബന്ധിച്ച ബോധം എന്ന് പറയുമ്പോൾ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ബോധം എന്ന് പറയും പോലെ അല്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുസ്തകത്തെ സംബന്ധിച്ചുള്ള ബോധം എന്ന് പറയുമ്പോൾ ബോധത്തിന് വിഷയമായി പുസ്തകം. സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ബോധം എന്ന് പറയുമ്പോൾ എന്തായി? ആ ബോധം സ്വരൂപം തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെ സ്വരൂപം, സ്വരൂപത്തിന്റെ ബോധം എന്നുള്ള ഭേദമില്ല. അങ്ങനെയുള്ള ആ സ്വരൂപ ബോധത്തിൽ നിന്നും അന്യമല്ല ഇതൊന്നും. ഇനി നിങ്ങൾ ശൂന്യത്തിലെത്തിച്ചേർന്നാലും ശരി, ആ ശൂന്യവും ഇതിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ശൂന്യത്തെ നമുക്ക് അംഗീകരിക്കാം, അഭാവത്തെ അംഗീകരിക്കാം. എല്ലാം ഈ സംവിത്സന്നം തന്നെയാണ് അടുത്ത് പറയുന്നത്. അത് തന്നെയാണ് ഭാവമായി പ്രകടമാകുന്നത്, അത് തന്നെയാണ് അഭാവമായും പ്രകടമാകുന്നത്. അതുകൊണ്ട് തത്വമസ്യാദി വാക്യത്തെ വിജ്ഞാന വിരഹ ക്വചിത്, തത്വമസ്യാദി വാക്യത്തിൽ നിന്നുണ്ടായ ആ ബോധത്തിൽ നിന്ന്, അറിവിൽ നിന്ന് അന്യമായി ഇവിടെ മറ്റൊന്ന് ശേഷിക്കുന്നില്ല. നാന്യ അജ്ഞാനതോ അസ്തിത്വം ദ്വിതീയസ്യാത്മനോ യഥ നിവൃത്തി തദ്വദേവാസ്യ ന അവഗത്യാത്മനോ അപര. വ്യക്തമായി പറയുന്നു, നിങ്ങൾ പറയുന്നു ഈ ശബ്ദസ്പർശ രൂപാദി വിഷയങ്ങൾ ഇതൊന്നും തന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറയും. തന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായിരിക്കുന്നു. ഈ തത്വത്തിൽ നിന്നും അന്യമല്ല, താനായിരിക്കുന്ന തത്വത്തിൽ നിന്ന് അന്യമല്ല. ആ തത്വത്തെയാണ് ഇവിടെ പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സർവം ഹി സച്ചിദാനന്ദം. അപ്പൊ ഇതൊന്നും ആ സച്ചിദാനന്ദത്തിൽ നിന്ന് അന്യമല്ല എന്ന് പറയുന്നു. ശരി, അവിടെ സമ്മതിച്ചു. അതിന് നമ്മൾ ധാരാളം മൃദ്ഘട ദൃഷ്ടാന്തം, സുവർണാഭരണ ദൃഷ്ടാന്തം, സല്ലലഭേനാദി ദൃഷ്ടാന്തം, മണ്ണും പാത്രവും സ്വർണവും ആഭരണവും ജലവും തരംഗവും തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ല, അതിന്റെ സഹായത്തോടെ ചിന്തിക്കുമ്പോൾ അത് ബോധ്യമാകും. ആ തത്വത്തിൽ നിന്ന് സ്വസ്വരൂപമായിരിക്കുന്ന തത്വത്തിൽ നിന്ന് അന്യമായി പറ്റുന്നു, അതാണ് ബോധം. അതിനെ നിഷേധിക്കാനുള്ള യുക്തികളൊന്നുമില്ല, ആ ബോധത്തെ അംഗീകരിച്ചേ മതിയാവും. ഏത് യുക്തി കൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്? അതിനിവിടെ ആദ്യം അംഗീകരിക്കുന്നു, അതിനിവിടെ ആദ്യം പറയുന്നു. എന്താണ്? നാന്യത് അജ്ഞാനതോ അസ്തിത്വം ദ്വിതീയസ്യാത്മനോ യഥ. ആത്മനഹ തന്നിൽ നിന്ന് ദ്വിതീയസ്യ രണ്ടാമതൊന്നിന്റെ അസ്തിത്വമില്ല. അവിടെ ഒരു ചോദ്യം വരും, അങ്ങനെ രണ്ടാമതൊന്നിന്റെ അസ്തിത്വമില്ല എന്ന് നിങ്ങൾ പറയുകയും പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളിത് ആരോടാ പറയുന്നു? പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയേണ്ട ആവശ്യം എന്തുകൊണ്ട് വന്നു? രണ്ടാമത് ഒന്നില്ല എന്ന് പറയേണ്ടി വരും. പുസ്തകത്തെ കണ്ടിട്ട് പറയാണ് ഈ പുസ്തകം ഒന്നാണ്, ശരി, സംശയമില്ല. അത് ഒന്നാണെന്ന് പറയേണ്ട കാര്യമില്ല, പുസ്തകം ഒന്നാണ്. രണ്ടാമത് മേശ, രണ്ടാമത് ഒരു മേശയെ കണ്ടിട്ടാണ് പറയുന്നത്. എന്താണ് പുസ്തകം ഒന്നാണ്, മേശ വേറെയാണ്. അപ്പോൾ ഇവിടെ ഭേദം കാണുന്നു, കാണുന്നത് കൊണ്ടാണ് ഒന്ന് രണ്ട് എന്നുള്ള വ്യവഹാരം വരുന്നത്. നിങ്ങൾ പറയുന്നു പരമാർത്ഥം തത്വം ഏകമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് രണ്ടാമതൊന്നില്ല എന്ന് പറയേണ്ടി വരുന്നു? അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു? അതിനാണ് ഇവിടെ പറഞ്ഞത്, എന്താണ് അജ്ഞാനത, അറിവില്ലായ്മ കൊണ്ട്. അജ്ഞാനത്തിന് നമ്മൾ അതിൻ്റെ അർത്ഥഭേദങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് തത്വത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ട്, പിന്നെ തത്വമല്ലാത്തതിൻ്റെ ബോധമുള്ളത് കൊണ്ട്, ഇത് രണ്ടും ഉള്ളത് കൊണ്ട്. അപ്പോൾ തത്വത്തെക്കുറിച്ചുള്ള ബോധമില്ല, തത്വമല്ലാത്തതിനെ കുറിച്ചുള്ള ബോധമുണ്ട്. എന്ന് വെച്ചാൽ തൻ്റെ സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമല്ല ഇല്ല, അത് അജ്ഞാനം. തൻ്റെ സ്വരൂപത്തെ ശരീരാദികളായി ധരിക്കുന്നു, അങ്ങനെ ഒരു അജ്ഞാനം, വിവരീയ രൂപത്തിലുള്ള അജ്ഞാനം, ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. തത്വത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക, അങ്ങനെ സംഭവിക്കുക എന്തുകൊണ്ട്? തത്വം എന്ന് വെച്ചാൽ പരമാർത്ഥം. പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാത്ത എന്തെങ്കിലും സംഭവിക്കുന്നത് പരമാർത്ഥത്തിനെ നശിപ്പിക്കുന്നില്ല, പരമാർത്ഥത്തിൽ എന്തെങ്കിലും ദോഷത്തെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അറിവില്ല, തൻ്റെ സ്വരൂപ ഭിന്നമായതിനെ അറിയുന്നു. ഈ ഒരവസ്ഥ തനിക്ക് വന്ന് ചേർന്നിരിക്കുന്നു, അത് അംഗീകരിച്ചേ മതിയോ? ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ അജ്ഞാനം കൊണ്ടാണ് ഈ ഭേദവും ശൂന്യവും എല്ലാം അനുഭവപ്പെടുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെല്ലാം അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു അനുഭവം നിലനിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഇതിനെ നിരാകരിച്ചുകൊണ്ട് സത്യത്തെ ബോധിപ്പിക്കേണ്ടി വരുന്നു. പറയുന്നു അത് എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പരമാർത്ഥം, പരമാർത്ഥത്തിൽ അതിൽ നിന്ന് ഭിന്നമായ ഒരു അനുഭവം, ഇത് രണ്ടും എങ്ങനെ സംഭവിക്കും? പരമാർത്ഥമാണെങ്കിൽ അത് ഏകരൂപത്തിലൊന്നും പരമാർത്ഥമായി ഇരുന്നാൽ പോരെ, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? അതിന് സമാധാനം തേടി ഒരിടത്തും അറിയേണ്ട കാര്യമില്ല. താൻ സ്വയം പരമാർത്ഥമായിരുന്ന സ്ഥിതിയിൽ നിന്ന് തന്നെ ഇതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. അല്പം മുമ്പ് വരെ താൻ പരമാർത്ഥസ്ഥിതനായിരുന്നു, അതിൽ നിന്ന് പരമാർത്ഥമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു, ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വന്നു. പരമാർത്ഥമായ സുഷുപ്തി സ്ഥിതിയിൽ നിന്നും പരമാർത്ഥമല്ലാത്ത ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വന്നു എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. സ്വാനുഭവത്തെ എന്തിനാ കുതർക്കം കൊണ്ട് നേരിടുന്നു? അനുഭവത്തിന് പ്രമാണ അനുഭവം തന്നെ, മറ്റൊന്നിന്റെ ആവശ്യമില്ല. അപ്പോൾ പരമാർത്ഥവും പരമാർത്ഥ അല്ലാത്ത അനുഭവം രണ്ടും സ്വാനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെ നമുക്ക് പറയാം, എന്താണ് ഇത്? അജ്ഞാനത, അജ്ഞാനം കൊണ്ട് വന്നതാണ്. ഇതിനെ നിഷേധിക്കേണ്ടതാണ്. ഇതാണ് സംസാരം എന്ന് പറയുന്നത്, ഇതാണ് സ്വദുഃഖങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നിഷേധിച്ച് ആ പരമാർത്ഥത്തെ ബോധിക്കാം, അതാണ് മുക്തിയെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ് അജ്ഞാനത്തോ അസ്തിത്വം. അജ്ഞാനം കൊണ്ടല്ലാതെ മറ്റൊന്നിനും അസ്തിത്വമില്ല, അത് ശൂന്യമായാലും ശരി സ്ഥൂലാദികളായാലും ശരി. ദ്വിതീയസ്യാത്മന, തന്നെ അന്യമായി മറ്റൊന്നിനും നിലയില്ല. നിവൃത്തി തദ്ദേവാസ്യം. അപ്പോൾ ഒരു കാര്യത്തിൽ ആർക്കും വിപ്രതിപത്തിയില്ല, എന്ന് വെച്ചാൽ വിരുദ്ധമായ അഭിപ്രായങ്ങളില്ല. എന്താണോ ഇതെല്ലാം നിലനിൽക്കുന്നു, ഇതെല്ലാം അനുഭവപ്പെടുന്നു എന്ന്. ഇവിടെ തത്വത്തെ ബോധിപ്പിക്കുന്നത് എന്താണോ, ഇതൊന്നും തന്നെ നിന്ന് അന്യമല്ല, തന്റെ സ്വരൂപമായിരിക്കുന്ന ആ തത്വത്തിൽ നിന്ന് അന്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് പറയുന്നത് സർവം ഖല്വിതം ബ്രഹ്മ. അത് മനസ്സിലായാൽ അതുപോലെ തന്നെ മനസ്സിലാക്കണം നേഹം നാനാസ്തി കിഞ്ചന, ഇതിനെല്ലാത്തിനെയും നിഷേധിച്ചു. ഇതിനെല്ലാം നിഷേധിച്ചാലും അതിനാണ് പറയുന്നത് ഇവിടെ പറയുന്നത് നിവൃത്തി, ഈ സർവത്തിന്റെയും നിവൃത്തി, സർവത്തിന്റെയും ശൂന്യത. തദ്വദേവ, എങ്ങനെയാണോ നിങ്ങൾ ഇതിനെല്ലാം സ്വസ്വരൂപമായി മനസ്സിലാക്കുന്നത് അതുപോലെ ഇതിന്റെ നിവൃത്തിയെയും ഇതിന്റെ ഇല്ലായ്മയെയും സ്വരൂപമായി തന്നെ മനസ്സിലാക്കണം. ഇല്ലായ്മ എന്ന് പറഞ്ഞാണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ താനെങ്ങനെയാണോ ഇതെല്ലാമായിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം അനുഭവത്തെ നിരാകരിക്കുന്ന സുഷുതിയിലും ആ താൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് യുക്തിയിലൂടെ മനസ്സിലാക്കാം. നിവൃത്തി തദ്വദേവസ്യ ന അവഗത്യാത്മനോ അപര. അതുകൊണ്ട് അഭാവം ശൂന്യം എന്ന് പറയുന്നതും അവഗത്യാത്മനഹ അവഗതി സ്വരൂപമായിരിക്കുന്ന തന്നിൽ നിന്നും ന പര അപരമായ ഒരു തത്വമല്ല, താൻ തന്നെയാണ് ആ ശൂന്യം. അവസാനം അവിടെ എത്തിച്ചേരുന്നു, നിങ്ങൾ ശൂന്യം ശൂന്യം എന്ന് പറയുന്നത് തന്നെ തന്നെയാണ്, അത് അവഗതി സ്വരൂപമാണ്, സത്സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. ഈ ബോധമാണ് മുക്തിക്ക് ആവശ്യമായിരിക്കുന്നത്. അകാര്യ കാരണം സാക്ഷാത് ഇത്യാദി ഗുണലക്ഷണം കൂടസ്ഥം അക്ഷരം ധ്വന്തധ്വസ്തു സ്യന്നോ നിരന്വയം. ആ പറയുന്ന കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Thank you.